ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. കരഞ്ഞിടുമീ കണ്ണിൽ പുനരിനി വന്നിടുമോ, ഏഴകടി മണ്ണിൽ പാദം വച്ചിടുമോ. എൻ മനസ്സിൽ ചൂഴും ഇരുളെ മാറ്റും ദുരിതം നീക്കും വിധിയെ തീർക്കും തീയെ നീയല്ലോ. ക്ഷേത്രം വിട്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ വരുന്നു. ഈ ഉത്സവം ആഘോഷിക്കാം നമുക്ക്. ും പുലരും സുരലോചം.